ശ്രീഗുരുഭ്യോ നമ ഹരി ഓം ധ്യായാമോ ധവളാവതും ഘനവതി തേജോമയീ നൈഷ്ഠികീം നിഭാവാംഗവിലോകിനീം ഭഗവതി യസ്മിതശ്രീമുഖീം വാത്സല്യാമൃതവർഷിണീം സുമധുരം സങ്കീർത്തനാലാപിനീം ശ്യാമാംഗീം മധുസിക്തസൂക്തിം വാക്യകാരം വരവിച്ചും ഭാഷ്യകാരം വദഞ്ജലിം പാണിനിം സൂത്രകാരം ച പ്രണതോസ്മിത്രയം. ഈ പ്രകരണത്തിൽ പല സൂത്രങ്ങളും ഇട്ടിട്ടുണ്ട്, വാർത്തകളെല്ലാം ഇട്ടിട്ടുണ്ട്. സിദ്ധാന്തം ഇത് വേണ്ടതാണ്. ഗോമയം ഗോമയം എന്ന് പറയുന്ന ശബ്ദം പുരീഷാർത്ഥത്തിൽ മാത്രമേ പ്രയോഗിക്കാവൂ, വേറെ ഒരർത്ഥത്തിലും പ്രയോഗിക്കാൻ പാടില്ല. കാരണം ഇത് വികാരാർത്ഥമാണ്, തസ്യ വികാരാർത്ഥമാണ്. പിന്നെ കൂടെ തന്നെ ഏതയോർ ഭാഷായം ഉപക്ഷ ആച്ഛാദനയോ പറഞ്ഞു. അപ്പോ ആച്ഛാദന ഭക്ഷ്യാർത്ഥത്തിൽ നിന്ന് ഭിന്നമായി മയട്ട് വരാം, വികല്പമായിട്ട്. അപ്പോ ഗോശബ്ദത്തിൽ നിന്ന് മയട്ട് വന്നു ഗോമയം വരാം. പക്ഷെ പുരുഷാർത്ഥത്തിലേ വരാൻ പാടുള്ളൂ. അപ്പോ ഗോഹോ പുരീഷം എന്നുള്ള അർത്ഥം തന്നെ എടുക്കണം. അപ്പൊ സസ്യവികാര എന്ന് പറയുന്നത് ഇവിടെയും വരുന്നുണ്ട്. പുരീഷത്തെ ഗോവിന്റെ ഒരു വികാരമായിട്ട് കണക്കാക്കണം, അങ്ങനെ സ്വീകരിക്കാം. ഗോവിൽ നിന്ന് വരുന്നതെന്ന് അതിന്റെ വികാരം. ഗോഹപുരുഷം പുരീഷം ഗോവിൽ നിന്ന് മയട്ട് വന്നു ഗോമയം ഗോമയം എന്നു. അടുത്ത് വരുന്നത് ഗോപയസോർ യത്. ഗോ ശബ്ദത്തിൽ നിന്നും പയശബ്ദത്തിൽ നിന്നും എത്ത് വരുന്നു. ഗോശബ്ദത്തിന് നേരത്തെ പറഞ്ഞെന്താണ്? അവയവേച്ച പ്രാണി ഓഷധി ഉക്ഷേപി. ഗോശബ്ദത്തിൽ നിന്ന് അത് പ്രാണിവാചകമായതുകൊണ്ട് അവയവാർത്ഥത്തിലും വികാരാർത്ഥത്തിലും വരാം. ഇപ്പൊ ഗവ്യം എന്ന് പറഞ്ഞാൽ ഗോവിന്റെ അവയവുമാകാം, വികാരവുമാകാം. ഗോവിൽ നിന്ന് എത്തു വരുന്നു, വേസൂത്രം വരുന്നു, വാന്തോയി പ്രത്യേകം വന്നു, അവാദേശം വന്നു, ഗവ്യം വന്നു, രണ്ടുമാകാം. മുമ്പൊരു വാർത്തയും വന്നെന്താണോ? ഗോരജാതി പ്രസംഗേ യത്ത് വർത്തവ്യം, അങ്ങനെ വന്നു. അജാതിപ്രത്യം വരാമെന്നിടത്തെല്ലാം യത്ത് വരും എന്ന് പറഞ്ഞാൽ അതെവിടെ വന്നത്? പ്രാഗ്ദിവ്യത്തോ ആണിന്റെ അധികാരത്തിലാണ്. തേന ദീവ്യതി ജേരി ഘനതി ജീതം വരെയുള്ള ഏതർത്ഥത്തിലും അണ്ണു വരാം. ആ അണ്ണു വരാമെന്നുള്ളിടത്തെല്ലാം എന്തുവരും? എത്തു വരാമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇവിടെയും അത് മതിയല്ലോ. ഗോവിൽ നിന്ന് എത്തു വന്നാൽ മതിയല്ലോ. ഗോ പൈസറി എത്തെന്തിനു വരണം? അണ്ണു വന്നാൽ മതി. അജാതി പ്രസംഗേ എത്ത്. ഗോശബ്ദത്തിൽ നിന്നും ഔത്സർഗികാണ് എവിടെയും വരാം, യാഥാർത്ഥത്തിനും വരാം. അപ്പൊ അതിനെന്ത് പറഞ്ഞു, ഗോരജാതി പ്രസംഗേ യത്ത് യത്ത് വരുന്നു. പിന്നെ ഇതിന്റെ ആവശ്യമുണ്ടോ? ഗോപൈസ്വറി യത്ത് ഒന്ന് പറയാം. എന്താണോ വാർത്തികം ദൃഷ്ട്വ സൂത്രകാരസ്യ അപ്രവൃത്തേ, വാർത്തികം കണ്ടിട്ടില്ല സൂത്രകാരൻ സൂത്രത്തെ ഉണ്ടാക്കി. അതുകൊണ്ട് വാർത്തികമുണ്ട് സൂത്രം വേണ്ടെന്ന് പറയാൻ നമുക്ക് അവകാശം ഇല്ല. അതൊന്ന്. പിന്നെ മറ്റൊന്ന് ഇവിടെ എന്താണ്, മയഡ്വ ഏതയോർ ഭാഷായ അപക്ഷേ അച്ഛാദനയോ എന്ന് പറഞ്ഞു. വികല്പമായിട്ട് മയട്ട് വരാം. അത് വരാൻ പാടില്ല. എന്ത് വരുന്നു? ഗോശബ്ദത്തിൽ നിന്ന് വികാരാർത്ഥത്തിലും അവയവാർത്ഥത്തിലും എത്ത് വരാം. അത് മാത്രമല്ല, വാർത്തകാരൻ വേറൊന്നുകൂടെ ചെയ്തിട്ടുണ്ട്. ദ്വജോ മയട്ട് നിത്യം വക്തവ്യം. ദ്വജ്സുക്കളിൽ നിന്ന് മയട്ട് നിത്യം വിധിച്ചിട്ടുണ്ട്. അങ്ങനെ ഒന്നുണ്ട്, അങ്ങനെയും മയട്ട് വിധിക്കുന്നുണ്ട്. പയസ് ദ്വജാണ് അവിടെ നിത്യം മയട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ പൈസ്യം വരും? വരത്തില്ല. രണ്ടച്ചുള്ള. അപ്പൊ അതുകൊണ്ട് ഇത് വേണം. പിന്നെ അജാതി പ്രസംഗത്തിലാണ് ഏത് മനുഷ്യഭ്യോ അന്യദൃശ്യൂപ്യ ഗോരൂപ്യം. അവിടെ എന്തായാലും എത്തു വരത്തില്ല, കാരണം അജാതിയുടെ പ്രാപ്തിയില്ല അവിടെ. അജാതി ഉള്ളിടത്താണ് അത് വരുന്നു. അപ്പോൾ ഗോശബ്ദത്തിൽ നിന്ന് എത്തു വന്നു കഴിഞ്ഞാൽ ഗവ്യം. ഇനി പയശബ്ദത്തിൽ നിന്ന് വരുമ്പോൾ എന്താണ്, ഇത് പ്രാണിവാചകമല്ല, അതുകൊണ്ട് ഇതിൽ നിന്ന് വികാരാർത്ഥത്തിലേ വരത്തുള്ളൂ. അവയവാർത്ഥത്തിൽ വരില്ല. പയസ്സിൽ നിന്ന് എത്തു വന്നു കഴിഞ്ഞാൽ എന്ത് വരുന്നു? പയസ്യം. ഇവിടെ ഋത്വം ഒന്നുകൊണ്ട് വരുന്നില്ല, പദസഞ്ജയില്ല. എന്തുകൊണ്ട്? ബസഞ്ജയാണ് പയസ്യം. സ്വാമി, പയസ്യം പറഞ്ഞാൽ ഈ പയസ്സിന് ജലമെന്ന് അർത്ഥമില്ലേ? പയസ്സിന് ജലമെന്ന് അർത്ഥമില്ലേ? ജലമൊന്നുമുണ്ട്. അത് ആ അർത്ഥത്തിൽ ഈ പായസം. എന്തായാലും ശരി, ഇവിടെ എന്തർത്ഥത്തിലാ വന്നത്? വികാരാർത്ഥത്തിൽ. അവിടെ പറഞ്ഞു എന്താണ്, അവയെ വികാരാർത്ഥത്തില് വരാം. അതിന്റെ വികാരം, അത് പയസായാലും ശരി വെള്ളമായാലും ശരി വേറെ എന്തെങ്കിലും അർത്ഥം ഉണ്ടെങ്കിലും ശരി, അതിന്റെ വികാരം എന്തുവാകാം? വെള്ളത്തിന് വികാരം ഉണ്ടാകത്തില്ല. പിന്നെന്താ? അപ്പൊ അത് വെള്ളം കൊണ്ടുണ്ടാക്കിയ എന്തിനേയും പായസം എന്ന് പറയാം. അത് രൂഢാർത്ഥത്തില് ക്ഷീരം കൊണ്ടുണ്ടാക്കിയെന്ന് മാത്രമേ പറയാവൂലെ. പായസം എന്ന് പറയുമ്പോ പയസ്, പയസ്സിൽ നിന്ന് അണ്ണു വന്നു കഴിഞ്ഞാൽ പായസം വരും. അത് പക്ഷേ ക്ഷീരം എന്നുള്ള അർത്ഥത്തിൽ മാത്രമേ പറയാവൂലെ. ക്ഷീരം എന്നുള്ളതിനാണ് അവിടെ പയസ്സിന് ക്ഷീരാർത്ഥം. അന്ന് വരുന്നു പൈസഹ വികാരം. തസ്യ വികാരം അണ്ണു വന്നു പായസം. മാത്രല്ലേ പറഞ്ഞു അണ്ണു വരില്ലല്ലോ. വികാരാർത്ഥത്തില് ഇവിടെ ഗോ പൈസോർ യത്തിന് വീശത് കൊണ്ട് അതല്ലേ പറഞ്ഞു അണ്ണു എങ്ങനെ? അതായത് പയശബ്ദത്തിൽ നിന്ന് തസ്യ വികാരപ്രകാരം ഔസർഗികമായി എന്ത് വരുന്നു? അണ്ണു വരുന്നു. പിന്നെ വേറെ ഒന്നുകൂടെ പറഞ്ഞിട്ടുണ്ട്, എന്താണ്? ഗോ അജാതി പ്രസംഗി നിത്യം, അത് മയട്ടാണ്. എത്ത് അജാതി പ്രാപ്തമാകുന്നിടത്തെല്ലാം എത്തു വരണമെന്ന് പറഞ്ഞു. ഇത് പ്രാഗ്ദീവതി അർത്ഥത്തിൽ, പ്രാഗ്ദീവതിക്കകം. അപ്പോ പക്ഷെ ശൈശികാർത്ഥം വരാം. പയസ്സംബന്ധി അത് വികാരമാകാം, ഏതുമാകാം, മണ്ണ് വരാം, അത് വികാരമാകാം. നേരിട്ട് ഇതിൽ നിന്ന് വരത്തില്ല, സസ്യവികാരമൊന്നും നേരിട്ട് വരത്തില്ല. അത് കഴിഞ്ഞു അടുത്ത് വരുന്നത് എന്താണ്? അധഠഗ് അധികാര. ഠഗ് നേരത്തെയും വന്നു, പക്ഷെ ഇവിടെ ഇപ്പോൾ ഒരു അധികാരമായിട്ടാണ്. ഇനി 73-ാമത്തെ സൂത്രം വരെ ഇത് 4-4-1 മുതൽ 73 വരെ തദ്വതി രഥയുഗ പ്രാസംഗാത് വരെ ആ സൂത്രം വരെ ഒറ്റ പ്രത്യയമാണ്, അർത്ഥങ്ങൾ പലതും ഇവിടുത്തെ പ്രത്യേകത. തദ്വഹതി അതിന്റെ അടുത്തത് അതെ, അതിന്റെ അടുത്തത് അതന്നെ. അപ്പൊ അതിന്റെ അടുത്തതിന് മുമ്പ് വരെ തദ്വഹതി രഥയുഗ പ്രാസംഗ അതിന് മുമ്പ് വരെ പ്രാക്ഠകതിക്രിയതയിൽ അത് വരെ അടുത്ത അധികാരം തുടങ്ങുന്നു. ഇതിന്റെ അധികാരമാണ് പറയുന്നത്, അതിനു മുമ്പ് വരുന്നു. അത് സൂത്രം ഇവിടെ വരുന്നത് തന്നെ അടുത്ത് 76 അത് വരുന്നുണ്ട്. തേന ദീവ്യതി ഘനതി ജയതി ജിതം. ദിവ്യധാതുവിന്റെ അർത്ഥം നേരത്തെ പഠിച്ചിട്ടുണ്ട്, എന്തൊക്കെയാണ്? ദിവ് ക്രീഡ വിജഗീഷ വ്യവഹാര ദ്വിതി സ്തുതി മോദ മത സ്വപ്നകാന്തി ഗതിഷ്. നോക്കാതെ പറഞ്ഞാൽ കൊള്ളാം. അത് അപ്പോ ദിവ്യത എന്ന് പറയുമ്പോൾ ഒരുപാട് അർത്ഥം വരും. ഖനവിദാരണേ കുഴിക്കുക, ജിജേ അതിൽ നിന്ന് ജിത്തവും. ഇവിടെ ഇതിന് എല്ലാത്തിനും കൂടെ ചേർന്ന് ഒറ്റ ഉദാഹരണം കൊടുത്തിരിക്കുകയാണ്. അക്ഷയർ ദിവ്യതി ക്രീഡ അക്ഷങ്ങൾ, അക്ഷങ്ങളെ കൊണ്ട് കളിക്കുന്നു. കളിക്കുന്നതിന് ഉപയോഗിക്കുന്ന കരുക്കളാണ് അക്ഷങ്ങൾ. അതുപയോഗിച്ച് കുഴിക്കുന്നു ചെറിയ എന്താണ് അക്ഷം, ചെറുതാണല്ലോ അതോ, അല്ലെങ്കിൽ അതുപോലുള്ള എന്തെങ്കിലും സാധനങ്ങളുണ്ടോ കുഴിക്കുന്നു. അതുപയോഗിച്ച് വേറെ ആളെ ജയിക്കുന്നു. അതുകൊണ്ട് ജയിച്ചു എന്ന് വെച്ചാൽ ഇവിടെ തേന എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ എല്ലാം കർണാർത്ഥത്തിൽ കർണാവാചക ശബ്ദങ്ങളിൽ നിന്നാണ് വരേണ്ടത്, അല്ല തൃതീയാന്തത്തിൽ നിന്നല്ല. അതുകൂടെ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ദേവദത്തേന ജിതം ദേവദത്ത ശബ്ദത്തിൽ നിന്ന് വരത്തില്ല. എന്തുകൊണ്ട്? കർത്തരിതൃതിയാണ്. അതുകൊണ്ട് ഇവിടെ തേന എന്ന് പറഞ്ഞെങ്കിലും ഇവിടെ കരണതൃതിയെ എടുക്കണം, അതിൽ നിന്നേ വരത്തുള്ളൂ. അതുകൊണ്ടാണ് അക്ഷൈഹി എന്ന് പറഞ്ഞത്. പിന്നെ ദീവ്യതി, ഖനതി, ജയതി, ജിതം എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇവിടെ ഒന്ന് ക്രിയയ്ക്ക് പ്രാധാന്യമില്ല. കാരണം ഇത് നാമമാണ്, അതുകൊണ്ട് ക്രിയയ്ക്ക് പ്രാധാന്യമില്ല. മറ്റൊന്ന്, ഇവിടെ ലിംഗം, വചനം, വിഭക്തി ഇതിനൊന്നും പ്രാധാന്യമില്ല. അക്ഷേഹി ദീവ്യതി, ദേവിഷ്യതി, അദീവ്യത്, അദേവി, അദേവിഷ്യത്, ഏത് കാലത്തിലും പ്രയോഗിക്കാം, ഏത് വചനത്തിലും. ദിവ്യന്തി അതൊന്നും ഇവിടെ വിവക്ഷിതമല്ല. പിന്നെ കർത്തരർത്ഥമുണ്ട് പക്ഷെ ഇവിടെ. അക്ഷേഹി ദിവ്യേതി ആക്ഷിക, കർത്തരർത്ഥമുണ്ട്. പിന്നെ ക്രിയയ്ക്ക് പ്രാധാന്യമില്ല, ലിംഗവചന വിഭക്തികൾക്കൊന്നും പ്രാധാന്യമില്ല. ക്രിയാരൂപത്തെയാണ് നിർദ്ദേശിച്ചിരിക്കുന്നതെങ്കിലും അത് തദ്ധിതത്തിന്റെ സ്വഭാവം അങ്ങനെയാണ്. തദ്ധിതം എന്ന് പറയുമ്പോൾ നാമങ്ങളാണ്, നാമങ്ങൾക്ക് പ്രാധാന്യം, ക്രിയയ്ക്കല്ല. പിന്നെയോ? കർത്താവിനാണ്. ക്രിയാപ്രധാനമാഖ്യാതം സത്വപ്രധാനാനി നാമാനി നിരുക്തം. അക്ഷയർ ദിവ്യതി, സത്വത്തിന് വേറെ അർത്ഥമുണ്ട്. എന്താണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് സത്വം? ലിംഗ, സംഖ്യ, കാരക, അന്വയ, യോഗ്യം നേരത്തെ വന്നിട്ടുണ്ട്. അക്ഷരദീപതി അക്ഷശബ്ദത്തിൽ നിന്ന് വന്നു, ഠക്ക് വന്നു, അകാരയിത്തായി അകാര ഉച്ചാരണത്തും ഠാക്ക് എന്ത് വന്നു, ഠസ്യ ഇക്കഹ ഇക വന്നു, കിത്തായുണ്ട് ആദിവൃദ്ധി വന്നു, ആക്ഷിക. ഇവിടെ ദീവ്യതി എന്ന് പറയുന്നതിന് കളിക്കുക എന്നുള്ളതുപോലെ തന്നെ ക്രീഡ, വിജിഗീഷ, വ്യവഹാരം അർത്ഥം വരുന്നുണ്ട്. അത് ധാരാളം ശബ്ദങ്ങൾ ചേർത്ത് ഉപയോഗിക്കുന്നുണ്ട്. പുരാണൈഹി വ്യവഹരതി പൗരാണിക, വേദൈഹി വ്യവഹരതി വൈദിക. ഇങ്ങനെ ഏത് ശബ്ദത്തിനും ചേർത്ത് വ്യവഹാരാർത്ഥത്തിൽ ഉപയോഗിക്കാം. ലോകൈഹി വ്യവഹരതി ലൗകിക. ഇതിനൊക്കെ വേറെ അർത്ഥങ്ങളുമുണ്ട്, മറ്റർത്ഥങ്ങളിലും വരാം. പക്ഷേ ഈ ദീവ്യതി എന്ന് പറയുന്നതിന് വ്യവഹാരാർത്ഥമുള്ളതുകൊണ്ട് അങ്ങനെ ഒരു ശബ്ദം കണ്ടാൽ വ്യവഹരതി എന്നുള്ള അർത്ഥം എടുത്ത് നമുക്ക് അർത്ഥം പറയാം. അങ്ങനെ ഒരു സൗകര്യമുണ്ട്. തർക്കേണ വ്യവഹരതി തർക്കിക, അങ്ങനെയെല്ലാം പറയാം. എന്നുവെച്ചാൽ അങ്ങനെയുള്ള ശബ്ദങ്ങൾ കണ്ടാൽ അങ്ങനെ വ്യുത്പത്തി പറയാമെന്ന് അർത്ഥം. പിന്നെ ഈ ഠക് പ്രത്യാന്തങ്ങൾ ധാരാളമുണ്ട്, ധാരാളം ശബ്ദങ്ങളുണ്ട്, പല അർത്ഥങ്ങളിലും വരും. ഠക്ക് നേരത്തെ തന്നെ വന്നില്ലേ, ഠക് രേവത്യാദിഭ്യ ഷ്ടക്, അങ്ങനെയൊക്കെയുള്ള ഠക്ക് പ്രത്യയങ്ങൾ നേരത്തെ വന്നു. ഠക്ക് വന്നു, കാല സഞ്ഞു വന്നു, രണ്ടും ഒരുപോലെ തന്നെ. ചിത്ത് വരുമ്പോൾ ആദിവൃദ്ധി വരും എന്നുള്ളതേ ഉള്ളൂ, ഞെത്ത് വരുമ്പോൾ അന്ത്യത്തിന് വൃദ്ധി വരും. ഇങ്ങനെയൊക്കെ വ്യത്യാസങ്ങളുണ്ട്. ഇക്കാണ് വരുന്നത്. അപ്പോ ധാരാളം പ്രയോഗത്തിൽ വരുന്നതാണ്. മറ്റു സംസ്കൃതം തേന എന്ന് പറയുന്ന ഇവിടെയും വരുന്നു. ദധ്നാ സംസ്കൃതം ദാധികം, ദധി കൊണ്ട് സംസ്കരിക്കപ്പെട്ടത് എന്താണ്? തമിഴർക്ക് ഏറ്റവും പ്രിയമുള്ള തൈര് സാദം. മലയാളികൾക്കും ഇഷ്ടമാണ്, പക്ഷെ മലയാളത്തിൽ നല്ല സാധനം കിട്ടത്തില്ല. തമിഴ്നാട്ടിൽ കിട്ടുന്നത് പോലെയുള്ള ഒറിജിനൽ സാധം ഇവിടെ കിട്ടത്തില്ല. മലയാളിക്ക് അത്ര പരിചയമില്ല. മിശ്രിതം എന്നുള്ളതല്ല, അതിലുപ്പും മുളകും പുളിയൊക്കെ പാകത്തിന് ചേർത്ത് നല്ല സ്വാദിഷ്ടമായി ഉണ്ടാക്കിയെടുത്താലേ അത് സംസ്കൃതമാകും. മിശ്രണത്തിന് ഇനി വരും. അതുകൊണ്ടാണ് പറഞ്ഞത് അത് തമിഴ്നാട്ടിൽ തന്നെ പോകണം. അത് തൈര് സാദം മാത്രമായിരിക്കണമെന്നില്ല, തൈര് ചേർത്തുണ്ടാകുന്ന ഏതും കാളൻ എല്ലാം ദാധികമാണ്. ദധ്നാ സംസ്കൃതം, ദധ്നാ അതങ്ങനെ നഗാരാന്തമായി അസ്ഥി ദതിസക്തി അക്ഷണാമനം ഉദാത്ത, പിന്നെ പിന്നെ അംഗോപോന ദധ്നാ ദതി ദതിനി ദധീനി ദധ്നാ ദതിഭ്യാം ദതിഭി. അത് ഓർത്തിരിക്കുന്നു, ആദ്യം പഠിച്ചാണ് ദധ്നാ സംസ്കൃതം. ദാധികം ആദിവൃത്തി വന്നു, ഇക വന്നു ദാധികം. മരീചശബ്ദം, മരീചശബ്ദം അതിന് അതിൽ നിന്നുണ്ടാകുന്നതാണ് മാരീചികം. മുളക് സാധം ഇല്ലേ, അല്ലേ? അത് നല്ല കുരുമുളക് ചേർത്തുണ്ടാക്കും, നല്ല ടേസ്റ്റാണ്. തമിഴ്നാട്ടിൽ പോയി കഴിച്ചിട്ടുണ്ടോ ആരെങ്കിലും? ഇവിടുന്ന് കഴിച്ചിട്ടൊരു കാര്യമില്ല. മരീചി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ മുളകല്ലേ, കറുത്ത മുളക്. കുരുമുളകല്ലോ, കുരുമുളക് കറുത്ത കാലാമിർച്ചി നിങ്ങളുടെ ഭാഷയിൽ പറയും. മിർച്ചി എന്ന് മാത്രം പറഞ്ഞാൽ സാധാരണ മുളകാണ് അത്, കാലാമിർച്ചി എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. മരീചി, ഇത് മരീച, മരീച, മരീച രണ്ട് ശബ്ദവും കറുത്ത മുളക് കുരുമുളക് എന്നുള്ള അർത്ഥത്തിലാണ്. മരീചി എന്ന് പറയുന്ന സൂര്യകിരണം ബാലമനോരമയിലെ അർത്ഥമാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഇവിടെ യോജിക്കുന്നത് മുളക് തന്നെയാണ്. കാരണം ദധി പറഞ്ഞിട്ട് പിന്നെ ഇത് പറയുമ്പോൾ സൂര്യകിരണം കൊണ്ട് സംസ്കരിക്കപ്പെട്ടെന്ന് പറഞ്ഞാൽ എന്താണ്? വേലത്ത് വെച്ചെന്നേ ഉള്ളൂ. അതിലെന്താ സംസ്കരണം? അതിലെന്ത് സംസ്കരിക്കുകയാണ്? വേലത്ത് വെച്ചാൽ ഉണങ്ങും. അപ്പോൾ ഇത് മുളക് കൊണ്ട് നല്ല ടേസ്റ്റായി ഉണ്ടാക്കിയ സാധനം മുളക് സാധം. ശൃംഗവേരി സംസ്കൃതം, ശാർംഗവേരികം. ശൃംഗവേരം ഇഞ്ചിസാദം. ഇഞ്ചിസാദം ഉണ്ടോ? ഉണ്ട്, എല്ലാ തമിഴിലുണ്ട്, മലയാളത്തിലില്ല. ഇഞ്ചിയാണ് ശൃംഗവേരം. അതുകൊണ്ടുണ്ടാക്കിയണെന്ത്? ശാർംഗ. ഇവിടെ മരീച്ച ശബ്ദത്തിൽ മരീച്ച ശബ്ദമാണ്. മരീത ഭിസ് ശൃംഗവേലമാണ്, ശൃംഗവേരമാണ്, ശൃംഗവേര ശബ്ദം. മരീച്ച ശബ്ദത്തിൽ എന്ത് വന്നു? എന്തിന്? ആദിവൃദ്ധി അതുപോലെ നിങ്ങളുടെ സൗണ്ട്, സൗണ്ട് അതിനെന്താ പറയുന്നത് സംസ്കൃതത്തിൽ? ശുണ്ഠി, ശുണ്ഠി. ഇഞ്ചി തന്നെ, ഇഞ്ചിയല്ലേ സൂണ്ടെന്ന് പറയില്ലേ ഇന്ത്യയില്? വേറെ അർത്ഥം തുമ്പിക്കയ്യ. ശുണ്ഡിന്നുള്ളതിന്റെ ഹിന്ദി തദ്ഭവ ഏതാന്ന് ഓർമ്മയില്ല. ശുണ്ഡി തന്നെ പറയുന്നു. അല്ല, സൗണ്ട് ആണ്, സൗണ്ട്. സൗണ്ട് എന്നാണ്. സൗണ്ട് എന്നാണ് ഹിന്ദിയില്. ഹിന്ദിയില് സൗണ്ട്. ആ സൗണ്ട് അങ്ങനെയാണ്. സൗണ്ട് എന്നാണ് അല്ലേ. എന്താണ് ചുക്കു ചുക്ക്? ഇഞ്ചി വളർന്നത്. അപ്പോ ഇവിടെ എന്തുവരുന്നു? മരീച ശബ്ദത്തിൽ നിന്ന് ഠക്കു ഒന്ന്, ഇക ഒന്ന്, ആദ്യവൃത്തി ഒന്ന്, എസ് സി ജകാരം ലോപിച്ച് മരീചിക്കം, മരീചിക്കം. അല്ല, ഇനി മരീചി ശബ്ദത്തിൽ നിന്നാണെങ്കിൽ എസ് സി പ്രകാരം ഇകാരം ലോപിച്ചിട്ട് മരീചിക്കം. ഇനി മരിച്ച ശബ്ദമാണെങ്കിൽ മാരിചിക്കം. മുളക് തന്നെ, ചുവന്ന മുളക്. മരിച്ചുണ്ട്, മാരീച്ചയുണ്ട്, രണ്ടുമുണ്ട്. ഭൈമിയിൽ കൊടുത്തിട്ടുണ്ട്. നേരത്തെ ഒന്ന് സംസ്കൃതം ഭക്ഷാഹ. എന്താണ് അതും ഇതും തമ്മിലുള്ള വ്യത്യാസം? അവിടെ എന്താ പറഞ്ഞത്? സംസ്കൃതം ഭക്ഷാഹ അവിടെ പറഞ്ഞു. തത്രൈത്യേവ എന്താണ് ഉദാഹരണം പറഞ്ഞത്? ഭ്രാഷ്ട്രേഷു സംസ്കൃതം ഭ്രാഷ്ട്ര. അത് ഉണ്ടാക്കുന്ന പാത്രം, പാത്രത്തിൽ നിന്ന് പ്രത്യേകം വന്നിട്ട് എന്തുവരുന്നു? ഭ്രാഷ്ട്രാഹ എന്ന് പറയുന്നു. ഭ്രാഷ്ട്രത്തിൽ വറുത്തെടുത്തത് ഭ്രാഷ്ട്രാഹ. ഇവിടെ അങ്ങനെയല്ല, തേന. എന്തുകൊണ്ടാണോ സംസ്കരിക്കുന്നത് അതിൽ നിന്ന്, രണ്ടും വ്യത്യാസമുണ്ട്. അവിടെ ഉണ്ടാക്കുന്ന സാധനത്തിന് എന്ത് വരും? പാത്രത്തിന്റെ പേര് വരും. എന്തേ ഇലയപ്പം എന്നൊക്കെ പറയുന്ന പോലെ, ഇല കൊണ്ട് ഉണ്ടാക്കിയതുകൊണ്ട് അതിന് ഇല അപ്പം എന്ന് പേര് പറയുന്ന പോലെയാണ്. ഭ്രാഷ്ടത്തിൽ ഉണ്ടാകുന്നുണ്ട് ഭ്രാഷ്ട്രാഹന്നു. തരതി തേനൈത്യേവ. ഇവിടെയും തേന വരുന്നുണ്ട്. ഉടുപേന തരതി ഔടുപിക്ക. ഉടുപത്തിന് സാധാരണ പൊങ്ങുതടി പഴയകാലത്ത്, ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു. കടലിൽ മീൻ പിടിക്കാൻ പോകുന്നു, പൊങ്ങുതടി. പിന്നെ ഒരെണ്ണം മാത്രമാണ് ഈ കെട്ടുവെള്ളത്തിനും. അത് പറയൂ, നമ്മുടെ ഈ മഴക്കാലത്ത് ഈ കായലിൽ മീൻ പിടിക്കാൻ വരും വടക്കേ ഇന്ത്യക്കാർ. ഒരു സാധനം ഉണ്ടല്ലോ, കുട പോലെ ഇരിക്കുന്നു, കുട മലർത്തി വെച്ച പോലെ ഇരിക്കും, അതിന് ഉടുപ്പെന്നാ പറയുന്നു. ഹിന്ദിയിലും അതിന് അങ്ങനെ എന്തോ ഒരു പേരാണ്, ഉടു ഉടു ഉടു. ഹിന്ദിയിൽ അതിന് ഉടു എന്നാ പറയുന്നു. സാധാരണ ഉപയോഗിക്കുമെന്നറിയത്തില്ല, ഹിന്ദി ഭാഷയിൽ അതിന് ഉടു എന്നാ പറയുന്നു. അവർ പറയുന്ന കേട്ടിട്ടുണ്ട് ഉടുപ്പം. ഉടു ശബ്ദത്തിന് ജലവും നിർത്തമുണ്ട്. ഉടുനി പാതീരി ഉടുപ്പ, ജലത്തിൽ രക്ഷിക്കുന്ന ഉടുനി പാതി ഉടുപ്പ. നക്ഷത്രമൊന്നും ഉണ്ടർത്ഥം. ഉടുപേന തരതി ഔടുപ്പിക്ക. ഉടുപ്പ ശബ്ദത്തിൽ നിന്ന് വന്നു ഠക്ക് വന്നു, ഇക്ക വന്നു, ആദിവൃത്തി വന്നു ഔടുപ്പിക്ക. തൃതീയാന്തത്തിൽ നിന്ന് വന്നു ചരതി. തൃതീയാന്ത ഗച്ഛതി ഭക്ഷേരീത്യർത്ഥയോ ഠക്സ്യ. ഹസ്തിനാ ചരതി ഹാസ്തിക, ദധ്നാ ചരതി ദാധിക. ചരഗതി ഭക്ഷണയോ രണ്ടർത്ഥമുണ്ട്. എന്തൊക്കെയാണ്? ഗത്യർത്ഥവും ഭക്ഷണാർത്ഥവും. ഈ രണ്ടർത്ഥത്തിലും വരുന്നു. തൃതീയാന്തത്തിൽ നിന്ന് ഠക്ക് വരുന്നു. ഇങ്ങനെ ഹസ്തിന ചരതി ആസ്തിക. അലോ ഇതിലോ എങ്ങനെ വരും? ഹസ്തിൻ ട നഗാരാന്തമാണ്. ഹസ്തിൻ ഠക്ക് ഇക. ഏത് സൂത്രം വരുന്നു? നസ്തദ്ധിതേ ടിലോപിക്കുന്നു. ആദിവൃത്തി ഹാസ്തിക എന്ന് പറഞ്ഞാൽ ശകടേന ചരതി ശാകടിക എന്ന് വരും. ബസ്സിനാ ചരതി, അതെ നിങ്ങളുടെ ഇന്നത്തെ നിങ്ങളുടെ സംസ്കൃതത്തിലേ സംസാരിക്കുന്നു വാച്ച് പിടിക്കുന്നവര്. അപ്പൊ എന്ത് പറയേണ്ടി വരും? ബാസിക കാറേണ ചരതി പാറിക, അങ്ങനെയൊക്കെ ശബ്ദങ്ങൾ ഉണ്ടാക്കി പ്രയോഗിക്കേണ്ടി വരും. അല്ലാതെ വേറെ സംസ്കൃതക്കാർക്ക് ഒരു രക്ഷയും. അതുകൊണ്ട് പാദാഭ്യാം ചരതി പാദിക, അത് സംസ്കൃതം തന്നെ. ബാക്കിയുള്ളിടത്തെല്ലാം ഇങ്ങനെ ശബ്ദങ്ങൾ ഉണ്ടാക്കേണ്ടി വരും. ചരതി സഞ്ചരതി, അത് തന്നെ സഞ്ചരതി ചരതി രണ്ടും ഒന്ന് തന്നെ. അല്ലെങ്കിൽ പിന്നെ പറയേണ്ടി വരും നീണ്ട ശകടേന ശകരി നീണ്ട ശാകടിക, ഉരുണ്ട ശകടേനകര ഓട്ടോറിക്ഷ ശകടേന ചരതി ഓട്ടോറിക്ഷ ശാകടിക. സംസ്കൃതം പറയുന്നതിൻ്റെ ഒരു ഗതികേടെ വലിയ പാട. നിങ്ങൾക്ക് എന്ത് ചെയ്യും, എങ്ങനെ സംസ്കൃതം പറയും? ഇനിയിപ്പോ കാറ് മാത്രം പോരാ, കാറ് പറഞ്ഞാൽ തന്നെ അത് ഡിസൈറാണോ ഡസ്റ്ററാണോ ബെൻസാണോ ഇതൊക്കെ പറയേണ്ടി വരും. അവിടെയൊക്കെ എന്തു ചെയ്യും, നൂറിലധികം വാഹനങ്ങൾ കാറ് തന്നെയുണ്ട് നമ്മുടെ നിരത്തുകൾ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് പല ബ്രാൻഡ്. അങ്ങനെ സ്വീകരിച്ചാൽ പിന്നെ എന്തിനാ സംസ്കൃതം? അത് പിന്നെ ഇംഗ്ലീഷ് ആകത്തില്ലേ, വേറെ നിവൃത്തിയില്ല. അത് പിന്നെ അങ്ങനെ തന്നെ സ്വീകരിക്കേണ്ടി വരും. പിന്നെ ചേർക്കാനുള്ള ഒരു വഴി അത് വേറെ സഞ്ചരിതി എന്നുള്ളതാണ്. അല്ലല്ലോ തത്ര ഭവ തുടങ്ങിയ അർത്ഥത്തിൽ, അല്ലെങ്കിൽ ഇത് വാഹനമായിരിക്കും. തേന എന്ന് പറയും വാഹനമായിരിക്കും. അശ്വേന ചരതി അശ്വിക, അങ്ങനെയൊക്കെ പ്രയോഗിക്കും. പിന്നെ നമുക്ക് ഉള്ള ഓരോരു വഴി ഇതി ശബ്ദം ചേർക്കുക. സംസ്കൃതത്തിൽ പിന്നെ അതേ ഉള്ളൂ, ഇതി ശബ്ദം ചേർത്ത് ഏത് നാമം ഉപയോഗിക്കുക? എങ്ങനെയാണ്? ഡിസയർ കാർ ഇത്യനേന ചരതി എന്ന് പറയുന്നു. ഇതി അനേന ഇത്യസ്മിൻ ഇത്യേവം എങ്ങനെ ചേർത്തിട്ട് സംസ്കൃതം പറയുന്നവർ പറയേണ്ടി വരും. എന്നാലേ മറ്റുള്ളവർക്ക് മനസ്സിലാകത്തുള്ളൂ, അല്ലാതിനും നമുക്ക് സംസ്കൃതം ഉണ്ടാക്കാൻ പറ്റത്തില്ല. തമിഴിൽ മാറ്റിയിട്ടുണ്ടോ? തമിഴുകാരെല്ലാം തമിഴാക്കുമല്ലോ. അപ്പോൾ ഡിസൈറിനെന്താ തമിഴിൽ? ഡിസൈർ കാറിന് തമിഴിൽ പദം ഉണ്ടോ എന്ന്? അല്ല അവരെല്ലാം മലയാളം അല്ല തമിഴാക്കും ഏത് പദം കിട്ടിയാലും. അപ്പൊ ഇങ്ങനെയുള്ള പദങ്ങൾ എങ്ങനെ മാറ്റുന്നതാണ്? ബസ് കാരണൊക്കെ കാണും. ഉണ്ടോ എങ്ങനെ? അല്ല എന്നാലും അവര് ശ്രമിക്കുന്നുണ്ട് കുറെയൊക്കെ മാറ്റാൻ. എന്നാലും എല്ലാം സാധ്യമല്ല, അതുകൊണ്ട് കൺഫ്യൂഷൻ ഉണ്ട്. സാങ്കേതിക പദങ്ങളൊക്കെ മാറ്റുക എളുപ്പമുള്ള കാര്യമില്ല. സയൻസ് ഒക്കെ പഠിക്കുന്നവരെല്ലാം മാറ്റൂ. ടെക്സ്റ്റ് ബുക്കുകളെല്ലാം മുഴുവൻ തമിഴിലുണ്ട്. സ്കൂളിൽ ടെക്സ്റ്റ് ബുക്കുകൾ അല്ല, എഞ്ചിനീയറിംഗും മെഡിസിനൊക്കെ പഠിക്കുന്നവർ ചെയ്യുന്ന വാശി പിടിക്കുന്നുണ്ട്. ചെയ്യുന്ന വാശി പിടിക്കുന്നുണ്ട്, പക്ഷെ വളരെ കഷ്ടം, പ്രയാസമാണ്. മലയാളത്തിൽ സംസ്കൃതം, സംസ്കൃതം ഇല്ലല്ലോ, അതല്ലേ ഇവിടുത്തെ പ്രശ്നം. അതെന്ത് സംസ്കൃതമാണ്? കഥനം അസംസ്കൃതമാണോ? കഥനം സംസ്കൃതമാണോ? ആണോ കഥനം? ക്വാഥം ബോയിലിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ് കഥനാംഗം തന്നെ. അതൊരു സ്വപ്നയാണ്. അതിൽ നിന്ന് പിന്നെ കോധനമാക്കി വലിയ പാടാണ്. ഹസ്തിക ദധ്നാചരി ഭക്ഷണാർത്ഥത്തിൽ, ദധിയിൽ നിന്ന് എന്ത് വരുന്നു? ദധ്നാചരതി എന്ന് വെച്ചാൽ ദധി ചേർത്ത് ഭക്ഷിക്കുന്നു എന്നുള്ളതാണ്. അതാണ് ദധ്നാചരതി. ദതി കൊണ്ട് ഭക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ദതി കറി ആയിട്ട് ഉപയോഗിച്ച് ഭക്ഷിക്കുമ്പം ദധ്നാചരതി ദാതിക. കരണം, കരണം എന്ന് വെച്ചാൽ ഭക്ഷണത്തിന് കരണം. മെയിൻ ദതിയല്ല, എന്തെങ്കിലും ദതി ചേർത്ത്, ചോറിന് ദതി ചേർത്ത് കഴിക്കും. ദാധിക, അങ്ങനെ കഴിക്കുന്നവൻ ദാധികൻ എന്ന് പറയുന്നു. സംസൃഷ്ടേ, ഇത് ഇവിടെ എല്ലാം പ്രശ്നമാണ്. കാരണം ഇപ്പൊ ദാധികം സംസ്കൃതം എന്നുള്ള അർത്ഥത്തിൽ വന്നു, ചരതി എന്നുള്ള അർത്ഥത്തിൽ വന്നു, അടുത്ത് സംസൃഷ്ടം എന്നുള്ള അർത്ഥത്തിൽ വരുന്നു. ദധ്നാ സംസൃഷ്ടം ദാധികം, ഇത് മലയാളത്തിൽ പറയുന്ന വിരകുക, മിക്സ് ചെയ്ത്, ദതി കൊണ്ട് മിക്സ് ചെയ്ത് വെച്ചതെന്നതാണ് ദാധികം. ഭക്ഷണത്തിലൊക്കെ സാധാരണ ചെയ്യുന്നതാണ്. അപ്പൊ ഈ ദാധികം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം പറയും? സംസ്കൃതം എന്നാണോ, ചരിതി എന്നാണോ, സംസൃഷ്ടം എന്നാണോ, മൂന്നിനും മൂന്നർത്ഥമാണ്. സംസ്കൃതം എന്ന് വെച്ചാൽ അതുകൊണ്ട് നല്ലവണ്ണം പാകം ചെയ്തെടുത്തത്. ചരതി എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഭക്ഷിക്കുന്നു എന്നാണ്, ഭക്ഷിക്കുന്നവൻ എന്ന് വരും, കർത്തരർത്ഥം വരും. സംസൃഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് വിരകി വച്ച ഒരു സാധനം, അന്നം. മൂന്നിനും മൂന്നർത്ഥമാണ്. ഇതാണ് വ്യാഖ്യാതാക്കളുടെ നടിയുണ്ടാക്കുന്നത്. ദാധികം എന്ന് പറഞ്ഞാൽ ഒരാൾ പറയും സംസൃഷ്ടം, വേറൊരാൾ പറയും അല്ല ചരതി, വേറൊരാൾ അല്ല സംസ്കൃതം, ഇനിയും പലതും പറയാനുണ്ട്. മിക്സ് ചെയ്യുക എന്ന് ഞാൻ ഇംഗ്ലീഷിൽ പറഞ്ഞു, മലയാളം അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇംഗ്ലീഷ് പറഞ്ഞത്. ഇനി ഇംഗ്ലീഷ് അറിയാത്തവർക്ക് ഹിന്ദിയിൽ പറയണോ? പറയണോ? മിലാന അല്ലേ, ഹിന്ദിയിൽ അങ്ങനെയല്ലേ പറയുന്നത്? മിലാവട്ട് എന്നൊക്കെ പറയില്ലേ. എന്റെ ഹിന്ദി എന്ന് പറഞ്ഞാൽ ലോക്കൽ ഹിന്ദിയാണ്, എന്ന് വെച്ചാൽ പഠിച്ച ഹിന്ദിയല്ല, പഴകിയ ഹിന്ദി. വ്യത്യാസമുണ്ട്. പട്ടാള ഹിന്ദി, അതാണ് എന്റെ ഹിന്ദി. എന്നാലും ഇതൊക്കെ കേട്ടിട്ടുണ്ട്. ദധ്നാ സംസൃഷ്ടം ദാധികം. വിരകുക എന്ന് മലയാളത്തിൽ പറയാറില്ലേ? അത് പക്ഷേ ലോക്കലാണത്. അത് തന്നെ, ഞാനൊരു ലോക്കൽ മലയാളിയാ. അപ്പൊ നിങ്ങളൊക്കെ എവിടത്തെ മലയാളികളാ? തിരുവിതാംകൂർ മാത്രമേ. തിരുവിതാംകൂർ വിരകുക, കവിതകളിലൊക്കെ ഉണ്ട്. അത് സമയം ആദ്യാർത്ഥമാണ്, വിരയുന്നു മനുഷ്യനെ ഇതിനോ തിരിയാ വിശ്വരഹസ്യമാണ്. അതാണ് അർത്ഥം. അത് തന്നെ. ഉണ്ണി വിരകിയോരന്നം എന്നൊക്കെ പറയാറുണ്ട്, കവിതയിലൊക്കെ ഉണ്ട്. സ്വാമി, ഈ കൊച്ചിയില് വിരക എന്ന അർത്ഥം വേറെയാ, വേറെയാണല്ലേ, വൈറൽ കാണാം. ഓഹോ, അത് കാണും, പ്രാദേശികമായ അർത്ഥ വ്യത്യാസം വരും.